സൂത്രകാല ഇതിന്റെ എല്ലാത്തിന്റെ രൂപങ്ങൾ പറഞ്ഞല്ലോ. ഗുപേർനന്ദായാം തജേഹേക്ഷമായാം കിതേർ വ്യാധി പ്രതികാരി നിഗ്രഹേ അപനയനേ നാശനേ സംശയേച മാനേർ ജിജ്ഞാസായാം ബദ്ധേ ചിത്തവികാരേ ദാനേർ ആർജവേ ശാനേർ നിശാനേ. ഇതെത്രയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പ്രഥമ ഏകാച്ചോദ്യസ്തു ദ്വിതീയസ്യ. ഇവിടെ രൂപം ജുഗുപ്സത്തെ എന്നുള്ളതാണ്. ജുഗുപ്സ ഗുപ്പ് ദിത്വം വരുമ്പോ ഗുപ്പ് ഗുപ്പ് സൻ വരുന്നു. അഭ്യാസകാര്യം അടുത്ത് പറയും. അഭ്യാസകാര്യം വരുമ്പോ ഗുപ്പ് എന്തൊക്കെയാ വരുന്ന അഭ്യാസകാര്യം? ജുഗുപ്പ് ഗുപി പ്രഭൃതയ കിത് ഭിന്ന നിന്ദാന്ത്യർത്ഥക ഏവ അന്താത്തേത. അതായത് ഇവിടെ അധ അഷ്ടവും അനുദാത്തേത എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അല്ല. ഗുപ് തിജ് മാന് ബധ് വന്നു. അതിൽ ഗുപ് തിജ് കിത്ത് കിട്ടണം. കാരണം കിത്ത് പരസ്വയുഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരസ്വയുഗങ്ങളുടെ കൂട്ടത്തിലാണ് കിത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഒഴികെയുള്ളതിൻ്റെ കാര്യം പറയാണ്. ഗുപി പ്രവൃതേഹ കിത് ഭിന്നാഹ കിത്ത നിവാസി ഒഴികെയുള്ളത്. നിന്ദാദ്യർത്ഥത ഏവ അനുദാത്തീത. ഇവിടെ അനുദാത്തീതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ധാതുപാഠത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങളിലല്ല അനുദാത്തായിരിക്കുന്നു. വാർത്തികങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിലാണ് അനുദാത്തേ. വാർത്തികങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിൽ അനുദാത്ത ഇത്തായുണ്ടെന്ന പ്രയോജനം ഇതിൽ നിന്ന് സന്ന് വരുന്നു. സന്ന് വന്നു കഴിഞ്ഞാൽ പൂർവസനപ്രകാരം ആത്മനിബദ്ധം വരുന്നു. അതാണ് അതിന്റെ പ്രയോജനം. പിന്നെ ഈ ധാതുപാഠത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥമോ അത് അപ്രാമാണികമാണ് എന്നാണ്. ധാതുപാഠത്തിലൂടെ അർത്ഥം കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്രാമാണികം. അർത്ഥമുണ്ട്, അത് വാർത്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം. ആ അർത്ഥത്തിലാണ് അനുദാത്തേത്ത് എന്നർത്ഥം. പിന്നെ വരുന്ന രണ്ടെണ്ണം ദാനശാന മാൻബദ്ധ ദാനശാന. ഇതാണെങ്കിലും അവിടെ സ്വരിതയത്തിൽ പഠിച്ചിരിക്കുകയാണ്. സ്വരിതയത്ത് പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വരുതിയത്താണ്. അവിടെയും അർത്ഥം ഉണ്ട്. അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. ദാനീയർ അർജവേ ശാനർ നിശന, ഈ രണ്ടർത്ഥത്തിലുമാണ് സ്വരുതേത്ത് എന്നിരിക്കുന്നു. സ്വരുതേത്തായ എന്തുകൊണ്ട്? സ്വരുതേത്തുകളുടെ കൂട്ടത്തിൽ പിടിച്ചുകൊണ്ട്. പിന്നെ ഈ ധാതുക്കളുടെ പ്രത്യേകത എന്താണ്? ഏതേ നിത്യസന്നന്ത, ഈ പറയുന്ന അർത്ഥത്തിൽ ഈ ധാതുക്കൾ നിത്യസന്നന്തമാണ്. സന്നന്തമല്ലാതെ പ്രയോഗിക്കത്തില്ല. ചികിത്സ തുടങ്ങിയ ശബ്ദങ്ങൾ വ്യാധിപ്രതികാരെ അത് സന്നന്തമായിട്ടേ പ്രയോഗിക്കൂ, കേവലമായി പ്രയോഗിക്കാറില്ല. കേവലമായി പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂവാദിയിലാണ് വന്നിരിക്കുന്നത്. കിത് ശപ്പ് വന്നിട്ട് പ്രയോഗിക്കാറില്ല. കിത് ശപ്പ് കേത തീ കേത തീ അങ്ങനെ രൂപമില്ല, പ്രയോഗിക്കത്തില്ല. പ്രയോഗിക്കുന്ന സന്നന്ധമായ പ്രയോഗിക്കൂ, അത് ഈ അർത്ഥത്തിനുമായിരിക്കും. പിന്നെ ഇത് മറ്റർത്ഥങ്ങളിൽ പ്രയോഗിക്കും. അതിനടുത്ത് പറയുന്ന അർത്ഥാന്തരേഷത്തു അനനുബന്ധക ചുരാതെ, ഭൂവാദിയിൽ അതിൻ്റെ രൂപം വരത്തില്ല, ചുരാദിയിൽ വരും. എന്നുവെച്ചാൽ സ്വാർത്ഥത്തിൽ നിച്ചു വന്നിട്ട് അക്കിത് ധാതുവിൽ നിന്ന് ണിച്ചു വന്ന് കേതയതി അങ്ങനെ പ്രയോഗിക്കാം. ഗുബ് ധാതുവിൽ നിന്ന് ണിച്ചു വന്നിട്ട് ഗോപയതി അങ്ങനെ പ്രയോഗിക്കാം. അപ്പോൾ അർത്ഥവും വേറെ ആയിരിക്കും. ഏതർത്ഥവും വരാം. ധാതുവിനാം അനേകാർത്ഥത്വമെന്ന് പറഞ്ഞുകൊണ്ട് ഏതർത്ഥത്തിലാണോ ലോകത്തിൽ പ്രചാരത്തിലിരിക്കുന്ന അർത്ഥത്തിലെല്ലാം പ്രയോഗിക്കാം. അങ്ങനെ അർത്ഥാന്തരേഷം എന്ന് പറഞ്ഞു. അർത്ഥാന്തരം എന്ന് പറഞ്ഞാൽ വാർത്തകത്തിലുള്ള അർത്ഥം ഒഴികെയുള്ള അർത്ഥങ്ങളിൽ അത് പ്രയോഗം അനുസരിച്ച് അനനുബന്ധക, അത് അവിടെ അനുബന്ധമില്ല എന്നുവെച്ചാൽ സ്വരുതിയത്തല്ല, അനുദാത്തങ്ങിത്തല്ല, ഞിത്തല്ല, ഇതൊന്നുമല്ല പ്രയോഗിക്കും. ഇതൊന്നുമല്ലാതിരുന്നാൽ പിന്നെ എന്തായിരിക്കും ധാതു? പരസ്മയോദംബരിക സൂത്രപ്രകാരം ആത്മനിയോദ നിമിത്തം അല്ലെങ്കിൽ പരസ്യോദം. പക്ഷെ ണിച്ചു വന്നു കഴിഞ്ഞാൽ എന്തുവരും? നിജസ്ഥ എന്താണ് പറയുന്നത്? ആത്മനിയോദം ണിച്ചു വരാം. അനുബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളിലും വരാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം അപ്രാമാണികമാണ്. കാരണം ഈ അർത്ഥത്തിൽ ഇവിടെ ശപ്പ് വന്ന് രൂപം ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ചുരാതി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ പ്രസിദ്ധമായ അർത്ഥം അർത്ഥത്തിൽ വരും. വന്നു കഴിഞ്ഞാൽ നിജസ്വപ്രകാരം ആത്മനിയോഗം വരും. അർത്ഥാന്തരേഷു തു അനനുബന്ധക ചുരാദേഹ, ചുരാദിയിൽ ഇത് പെടുന്നു, ഭൂവാദിയിലല്ല. അനുബന്ധസി കേവല അചരിതാർത്ഥത്വ സന്നന്ദങ്ങും. അപ്പോൾ ഇവിടെ ഇപ്പോൾ അനുബന്ധം ഉണ്ടല്ലോ. കേവലമായ ധാതുവിൽ പ്രയോഗിക്കുന്നുമില്ല, സന്നന്ദമായി വിശേഷമായ അർത്ഥങ്ങളിലാണ് പ്രയോഗിക്കുന്നത്. കേവലമായ ധാതു പ്രയോഗിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ അനുബന്ധം എന്തിനാ? പറയുന്നതിന്റെ പ്രയോജനം സന്ന് വന്നു കഴിഞ്ഞാൽ എന്തുവരും? പൂർവ്വ തനത് പ്രകാരം ആത്മനിബന്ധം വരും. അതാണ് ഇതിന്റെ പ്രയോജനം. അങ്ങനെ അനുബന്ധസി കേവല അചരിതാർത്ഥത്വ, അതിന് പ്രയോജനമൊന്നുമില്ല. കേവല ധാതു പ്രയോഗിക്കാത്തതുകൊണ്ട് പ്രയോജനമില്ലാത്തതുകൊണ്ട് സന്നന്ധത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കും. ധാതു ഇന്ന് നിച്ച് സണ്ണ് എങ്ങ് എല്ലാം വരാമല്ലോ. അതിന് സണ്ണ് വരുമ്പോൾ അവിടെ എന്ത് വരും? ആത്മനിയമതം വരും. ഇവിടെ സണ്ണ് വിധിക്കുന്നുണ്ട്. ബുദ്ധിസൻ മാൻമധാൻ, അങ്ങനെ തങ്ങ് വരുന്നു. അങ്ങനെ ഇവിടെ ജുഗുപ്സത്തെ ആത്മനിയമതം വരുന്ന അതുകൊണ്ടാണ്. ധാതോരത്തി അവിഹിതത്വ സനോത്ര ആർദ്ധാതുകത്വം. ധാതോ ഒന്നും വിരിച്ചിട്ടില്ല എന്നുവെച്ചാൽ ധാത്വധികാരമല്ല. ധാത്വധികാരം മൂന്നാം അധ്യായത്തിൽ ഈ രണ്ട് സൂത്രങ്ങൾക്ക് ശേഷമാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് സന്നിനിവിടെ ആർദ്ധാവസഞ്ജയില്ല. തേന ഇട്ട് ഗുണവുമില്ല, അതുകൊണ്ട് ഇട്ടും വരുന്നില്ല, ഗുണവും വരുന്നില്ല. ജുഗുപ്സത്തെ രൂപങ്ങൾ ജുഗുപ്സതേ ലിട്ടിൽ വരുമ്പം ഏത് വരുന്നു? ആം. എങ്ങനെ ആം? എങ്ങനെ വരുന്നു? ലുട്ടിൽ വരുമ്പോ ചുകുപ്സ ഇട്ടുവരുമോ? ഇവിടെ ഇട്ടുവരുമോ? വരും. പിന്നെ വരില്ല എന്ന് പറഞ്ഞ ഇവിടെ സന്നിന് വരത്തില്ല. ഇവിടെ സന്നെന്താണ്? ധാതു. എന്നാ അർദ്ധാതും വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഇട്ട് വന്നിട്ട് ജുഗുപ്സിത, ജുഗുപ്സിഷ്യത്തെ, ജുഗുപ്സതാം, അജുഗുപ്സത, ജുഗുപ്സേത, ജുഗുപ്സിഷ്ഠ, അജുഗുപ്സിഷ്ഠ, അജുഗുപ്സിഷ്യത. വിശേഷിച്ചൊന്നുമില്ല, പഠിച്ചിട്ടുള്ളവർക്ക് പഠിച്ചതുപോലെ തന്നെ. അത് പ്രയോഗിക്കാത്തതുകൊണ്ട്, കേവലമായ ധാതു പ്രയോഗിക്കുന്നില്ല, അതുകൊണ്ട് അവിടെ അനുബന്ധം വെച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. ഒന്നുകിൽ സന്നന്ധം, അല്ലെങ്കിൽ എങ്ങനെ പ്രയോഗിക്കും? നിച്ച്. അല്ലാതെ പ്രയോഗിക്കുന്നില്ല. പിന്നെ അതിൽ ധാതുവിൽ അനുബന്ധം വെച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് വേണം തിങ്ങന്ധത്തിൽ പരസ്യമേതോ ആത്മനേതോ വരേണ്ടത്. അത് പ്രയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടല്ല പ്രയോജനം. പക്ഷെ പ്രയോജനം വരും. ഈ സൂത്രത്തിന് പൂർവസന അവിടെ അനുബന്ധം ഉണ്ടെങ്കിൽ എന്തുവരും? സന്നദ്ധത്തിൽ നിന്ന് ആത്മനിയോഗം വരും. അല്ലാതെ കേവലമായ ധാതുവിന് രൂപമില്ലാത്തതുകൊണ്ട് പ്രയോജനമില്ല എന്നർത്ഥം. അത് ഇവിടെ ഉദാഹരണങ്ങൾ കൊടുക്കുന്നു. ഗുപേർ നിന്ദായം, അതിന്റെ ഉദാഹരണങ്ങൾ കൊടുത്ത് ജുഗുപ്സത്തെ തിജേഹിക്ഷമായാം തിതിക്ഷത്തെ മാനേർ ജിജ്ഞാസായം, അതായത് വിചാരെ, അങ്ങനെ കൊടുത്തത് മീമാംസത്തെ ബദ്ധേ ചിത്തവികാരെ, അതിന് ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത് ബീഭത്സത. അവിടെ എന്തോ വന്നു ഭഷ്ഭാവം ചർത്തു, കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. പിന്നീട് അവിടെ വരുന്ന ഏതാണ്? ദാനേ രാർജവേ ശാനേർ നിശാനെ, പിന്നെ കിതേർ വ്യാധിപ്രതികാരെ നിഗ്രഹേ അപനയനെ നാശനെ സംശയ. അതിൽ കിത്ത എന്ന് പറയുന്ന അടുത്ത് വരുന്ന പരസ്മേതികളുടെ കൂട്ടത്തിലാണ്. എടുത്തു വരുന്നത് പരസ്മൃതികളാണ്. അതിൽ കിത 993 നമ്പർ ധാതു, കിത നിവാസേ രോഗാപനയനേച്ച. ഇവിടെ സന്നു വന്നു കഴിഞ്ഞാൽ പൂർവസന്നപ്രകാരം എന്തുവരും? പരസ്യമിത, അതാണ് ചികിത്സതി. ഇത് പരസ്യ ധാതുവാണ്, ചികിത്സതി എന്ന് വരുന്നത് കൊണ്ടാണ്. ഇവിടെയും ഗുണം വന്നില്ല, ഇട്ടും വന്നില്ല. സംശയപ്രായണ ബി പൂർവ, ഇതേ ധാതു സംശയാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എന്താണ്? വിചികിത്സ, അത് സംശയ. ഇത് വിചികിത്സായാം ഭാഷയത്തിലൊക്കെ നിരന്തരം വരുന്നതാണ്. അമരഹ, അമരകോശം. പേജ് ധാതുവിന്റെ നമ്പർ പറഞ്ഞതല്ലേ, പേജ് പലതിനും പലതായിരിക്കും. നമ്പർ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? ധാതുവിന്റെ നമ്പർ നോക്കി കണ്ടുപിടിക്കുന്നതിന്റെ എളുപ്പം. പലരുടെയും പല പുസ്തകമാണ് ഇരിക്കുന്നതെങ്കിൽ 242 അസ്യ അനുദാത്തത്വം ആശ്രിത്യ വിചികിത്സതെ ഇത്യാദി കശ്ചിത് ഉദാജഹാര. കാരണം ഈ കിതധാതുവിനെ അനുദേത്തായിട്ട് ചിലർ പരിഗണിക്കുന്നു. കേചിത്ത് എന്ന് പറഞ്ഞത് അരുചിയുള്ളപ്പോഴാണ് കേചിത്ത് പറയുന്നത്. അങ്ങനെ ചിലർ കരുതുന്നുണ്ട്, പക്ഷെ അത് ശരിയല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഇവിടെ ധാതു പാഠത്തിൽ അത് പരസ്പര ധാതുക്കളുടെ കൂട്ടത്തിൽ അവിടുത്തിരിക്കുന്നു. പിന്നെ ഇന്നെവിടുന്ന് അനുദാത്തത്വം വന്നു? ഭൂവാദി ഗണത്തിൽ അത് പെടുത്തിയിരിക്കുന്ന എവിടെ? കിതധാതു ഇവിടെയാണ്, പരസ്യതങ്ങളുടെ കൂട്ടത്തില. പിന്നെ ഇതിൽ അനുദാത്തത്വം എവിടുന്ന് വന്നു? പക്ഷെ അങ്ങനെ ചിലര് സ്വീകരിക്കുന്നുണ്ട് എന്നാണ്. അനുദാത്തത്വം ആശ്രിത്യ ചികിത്സതേ ഇത്യാദി കശ്ചിത് ഉദാജഹാര, ഉദാഹരിച്ചിട്ടുണ്ട്, ഉദാഹരണം കൊടുത്തിട്ടുണ്ടെന്ന് അർത്ഥം. അതിനോട് ഭട്ടോയുധീഷിതർക്ക് അത്ര സമ്മതമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ശരിയായ രൂപം വിചികിത്സതയാണ്, പക്ഷെ പ്രയോഗത്തിൽ വിചികിത്സതയൊന്നും ഉണ്ട്. ഉദാഹരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര ശിഷ്ടനാണെങ്കിൽ കേജിത്ത് എന്ന് പറയത്തില്ല, കുറച്ച് ശിഷ്ടനായിരിക്കാം. ഇത്ര സന്തോഷത്തിൽ പറയില്ല. ഇനി ഈ ധാതുവിന് കിത നിവാസി എന്നുണ്ടല്ലോ, നിവാസിയത്തു കേതേരി. എന്തോ എന്തുകൊണ്ട്, എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? ഗുണം നിവാസിയത്തു കേതേരി എന്ന് പറയാൻ എന്താ കാരണം? അതായത് വ്യാധിപ്രതികാരാദി അർത്ഥങ്ങളിൽ സന്നദ്ധമായി ഇതുപയോഗിക്കും. ആ അർത്ഥത്തിൽ നിത്യസന്നദ്ധമാണ് ഈ ധാതു. കേവലമായ ഹിത നിവാസി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കില്ല. ഉപയോഗിച്ചാൽ ഭൂവാദിയിലായിരിക്കില്ല, ചുരാദിയിലായിരിക്കും. ചുരാദിയിൽ ഏതർത്ഥമാണോ, ഏതർത്ഥത്തിലൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ അർത്ഥത്തിലെല്ലാം പ്രയോഗിക്കാം. പരസ്യ ധാതു ആയതുകൊണ്ട് എന്തുവരും? കേതയതി എന്ന് വരുന്നു. അടുത്തു വരുന്നു ദാനഖണ്ഡനേ ശാനതേജനേ ഇതോ വഹത്യന്താഹ സ്വരിതേതഃ അർത്ഥവിശേഷേ സൻ അന്യത്ര ദാനയതി ശാനയതി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് ധാതുക്കളും ദാനഖണ്ഡനെ ശാനത്തേജന എന്നിവരുണ്ടും പരസ്യൂതത്തിന്റെ കൂട്ടത്തിലാ വന്നെങ്കിലും ഇവിടെ മുതൽ അങ്ങോട്ട് സ്വർദ്ദിയത്തുകളാണ്. വഹ അവസാനം വരെ ഒന്ന് രണ്ട് ധാതുകൾ ഒഴികെ പിന്നെ വരുന്ന ഞിത്തുകളാണ്. ആയിരത്തി പത്തിനടുത്ത് വരെ വഹദാതു വരെ എന്താണ് സ്വരദേയത്താണ്. പിന്നെ ഇതിൽ നിന്ന് സന്നു വരുന്നു. സന്നു വന്നു കഴിഞ്ഞാൽ എന്തോരും ദീദാംസതി ദീദാംസത്തേ രണ്ട് രൂപം വരുന്നു. എന്തുകൊണ്ട് സ്വരദീയത്തായതുകൊണ്ട് പൂർവ്വം സനഹ ശീശാംസതി ശീശാംസതി ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്. അർത്ഥവിശേഷൻ വാർത്തകത്തിൽ പറയുന്ന അർത്ഥത്തിലാണ് വരുന്നത്. അതേസമയം ദാനുഖണ്ഡനെ ശാനിത്യേജന എന്ന് പറയുന്ന ഈ അർത്ഥത്തിലോ ഇനി മറ്റേതെങ്കിലും അർത്ഥത്തിലും ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ ചുരാതീപ്പെടുത്തിയിട്ട് ദാനയതി ശാനയതി എന്ന് ഉപയോഗിക്കും. അപ്പൊ അവിടെ പ്രത്യേകത എന്താണോ അതവിടെ നിരനുബന്ധകമായിരിക്കും അത് പറഞ്ഞു. ചുരാതി പോയി കഴിഞ്ഞാൽ ഇതിന് അനുബന്ധമൊന്നും ഇല്ല, ഇവിടെ മാത്രമേ ഇതിന് അനുബന്ധമുള്ളൂ. ഇത് ഇത്രയും ഇത് രണ്ട് ധാതുക്കൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം വളരെ പ്രചാരത്തിലുള്ളതും വിശേഷമായി ബാക്കി ഇതിൽ വന്നിട്ടുള്ള മിക്കവാറും എല്ലാ സൂത്രങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഭൂവാദിയിൽ 1010 ധാതുക്കളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഭൂവാദി ആകൃതി ഗണമാണ്. യഥാതുപാഠത്തിൽ ഇല്ലാത്തതിനെയും ഇത് ഉൾപ്പെടുത്താം. പിന്നെ സൗത്ര ധാതുക്കളുണ്ട്. അപ്പോൾ കൂടുതൽ വരും, 1010 കൂടുതൽ വരും. ഒരു ചുലുമ്പ ധാതുണ്ട്. ചുലുമ്പ ലോപാർത്ഥത്തിലുള്ള നമ്പറില്ല, അതിന് ആകൃതി ഗണം ആയതുകൊണ്ട് വരുന്നു. കഴിഞ്ഞിട്ട് അവസാനത്തെ പേജ് കൊടുത്തിട്ടുണ്ട്. തേന ചുലുമ്പതി ഇത്യാദി സംഗ്രഹ ചുലുമ്പതി അങ്ങനെ എഴുതാറുണ്ട്. എന്നുവെച്ചാൽ ആകൃതി ഗണമാണെന്ന് അർത്ഥം. ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം, ഇതിലിടയ്ക്കുന്ന പ്രധാനപ്പെട്ടതും നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടതും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നുള്ളൂ. ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിച്ചെടുക്കണം. നിച്ചപ്രകരണം ചുരാതി കഴിഞ്ഞ് നിച്ച്. ഇതിലെ പേജാണെങ്കിൽ 430. അങ്ങനെ പറഞ്ഞിരുന്നത് ബോധിഗണത്തിലില്ലാത്ത ധാതുക്കൾ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തണം. ബോധിഗണത്തിൽപ്പെടാത്ത ഏതെങ്കിലും രൂപങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ബുഹാദി ഉൾപ്പെടുത്തുക പ്രയോഗത്തിലുണ്ടെങ്കിൽ. ഒരു ശപ്പ് വികരണമുള്ള ഒരു ധാതു കാണുന്നു, ബുഹാദി ഇല്ലാതെ ആകൃതി ഗണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് അത് ചുരാതി വരും. ഭൂവാദിയുള്ള ഒരുപാട് ധാതുക്കൾ ചുരാതിയിലുണ്ട്. ആകൃതി ഗുണമല്ല, അത് ചുരാതിയിലുള്ളതാ. ചുരാതി ആകൃതി ഗുണമല്ല. ഭൂവാദിയിലുള്ള പല ധാതുക്കളും ചുരാതിയിലും വരും. ഒരു ഗണത്തിലുള്ള ധാതുക്കൾ പലതിലും വരും, അർത്ഥവ്യത്യാസത്തിലും ഒക്കെ വരും. 430 നിങ്ങൾ പഠിച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ ഒരു സൂത്രം കൊടുത്തിട്ടുണ്ട്, സ്തംഭു സീവു സഹാൻ ചങ്ങി ഉപസർഗ നിമിത്ത ഏഷാം സസ്യ ഷോ നസ്യാ ചങ്ങി. ബാക്കിയൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, ഇതാണ് ആവശ്യം. ഏത്? ആടിഡത്ത്. ആടിഡത്ത് എന്ന് പറയുന്നത് അടധാതു. അടഗതോ അടത്തി അടത്തഹ അട്ടന്തി അന്നു ഏതും മതിച്ച പ്രകാരം നിച്ചു വരും. അടുധാതു നിന്ന് നിച്ചു വന്ന ഏ സൂത്രം പ്രവർത്തിക്കും? അതാണ് പഠിച്ചത്. ഓർമ്മയുള്ളവർക്ക് ഈ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. അട്ടിൽ നിന്ന് നിച്ചു വന്ന ഏ സൂത്രം പ്രവർത്തിക്കും? അധോബുദ്ധായ ആടി എന്ന് വരും. ആടി ആടി എന്നിരിക്കുമ്പോ ആടിയിൽ നിന്ന് ലുങ് വരും. ലുങ് ലുങ്ങിലെ തിപ്പ് വന്നു ഇത് സ്വീകാരിലോ ആടിത്ത് ഏ സൂത്രം വരുന്നു? ലുങ്ങിലെ സൂത്രം വരുന്നു ചില ലുങ്ങി ചില ഏസിച്ച് എന്ത് വരുന്നു? പഠിച്ചവർക്കേ പ്രയോജനമുള്ളൂ. കർത്തരി ചങ് നിശ്രിദ്രുശ്രുഭ്യ കർത്തരി ചങ് വരും. ആടി ചങ് ആടി ചങ്ങന്നിരിക്കുമ്പോ ഇവിടെ ദിത്വം പ്രാപ്തമാവുന്നു, ഉപതാഹ്രസ്വം പ്രാപ്തമാവുന്നു. ദിത്വം പ്രാപ്തമാവുന്ന ഏതാണ്? ഉപതാഹ്രസ്വം പ്രാപ്തമാവുന്ന എങ്ങനെ? നവചങ് ഉപതായ ഹ്രസ്വം. ഇതെല്ലാം പഠിച്ചാണ് പറഞ്ഞു. പഠിച്ചവർക്ക് പ്രയോജനം വരും. നവ് ചങ് ഉപതായ ഹ്രസ്വ പ്രകാരം ഉപതാക്കി ഹ്രസ്വം വരും. കാരണം ചങ് പരെ നൗ യഥംഗം തസ്യോ അഭ്യാസോ ലോര തസ്യ എന്താണ് അതിന്റെ വൃത്തി? ഉപതായ ഹ്രസ്വസ്യ അഭ്യാസത്തിന്റെ ഉപതയ്ക്ക് വർഷം വന്നു കഴിഞ്ഞാൽ ആടി എന്നുള്ള എന്തായി മാറും? ഹ്രസ്വമല്ല വരുന്ന ദിത്വം വരെയാണെങ്കിലോ ദിത്വം വരെയാണെങ്കിൽ ആദ്യം ഏതിനെ ദിത്വം വരും എന്നുള്ള പ്രശ്നമാണ്. ഏതിനാ ദിത്വം വരുന്നു? ദ്വിതീയ ദ്വിതീയ ഏകാച്ച ഭാഗം ഇവിടെ ഏതാണ്? ടി ആണ്. ടി ആണ് വരുന്നത്. അപ്പൊ ടിക്ക് ദിത്വം വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും? ആ ടി ടി എന്ന് വരും. ദ്വിതീയ ഏകാച്ച ഭാഗത്തിന് ദിത്വം വരുന്നു. പക്ഷെ ഇവിടെ രണ്ടും പ്രാപ്തമാകുമ്പോ ആദ്യം ഉപതയ്ക്ക് ഹ്രസ്വം വന്നിട്ട് വേണം ദിത്വം വരാൻ. ഉപതയ്ക്ക് ഹ്രസ്വം വന്ന എങ്ങനെ വരും? അടി അടിക്കാണ് ദിത്വം വരുന്നത്. അടിയാടി എന്ന് വരും. അടി അടി ചങ്ങന്നിരിക്കും വേദസൂത്രം വരുന്നു. സൂത്രം നേരനടി നീക്ക് ലോകം വരും. അപ്പൊ എങ്ങനെയായി രൂപം? ആ ഡി ട് ആ ആടജാതിന് ആടച്ച വൃത്തി വരുമ്പോ എന്ത് വരും? ആടി ഡത്ത് അങ്ങനെ വരുന്നു. അങ്ങനെയാണ് രൂപം വരേണ്ടത്. ആടി ഡത്ത് അതിനുള്ള കൊടുത്തിരിക്കുന്ന രൂപം എന്താണ്? ആഡിഡത്. ഇതുപോലെ തന്നെ അശുദ്ധാതുവിനും വരും ആശിഷത്ത്. ആഡിഡത്, ആശിഷത്ത് രണ്ടും ഇങ്ങനെ വന്നു. അതായത് ആട്ടുധാതുവിന് നിച്ചു വന്നു, ഉപതാവൃതി വന്നു, ഉപതയ്ക്ക് ഹ്രസ്വം വന്നു, ദ്വിതീയാകാശ ഭാഗത്തിന് ദ്വിത്വം വന്നു, ടിടി നിച്ചു ലോപിച്ചു, ആടജാതിന് ആടശവൃദ്ധി വന്നു, ആടീഡത്ത്. ആദ്യം ഹ്രസ്വം വരണം, അത് വിശദീകരിക്കാം. ആദ്യം ഇത് നോക്കാം, ആടിഡത്ത് ആശിസ് ബഹിരംഗോപ്യ ഉപധാ ഹ്രസ്വോ ദ്വിത്വാത് പ്രാഗേവ. ഇവിടെ ഉപധാ ഹ്രസ്വവും ദ്വിത്വവും പ്രാപ്തമാകുമ്പോൾ ആദ്യം ഏത് വരുമെന്നുള്ളത് നോക്കണം. പരനിത്യ അന്തരംഗ അവവാദാന ഉത്തരോത്തരം വരുന്നു. ബഹിരംഗവും അന്തരംഗവും വരുമ്പോഴത്തേക്ക് ഏത് പ്രവർത്തിക്കും? അന്തരംഗമാണ്. പക്ഷെ ഇവിടെ ബഹിരംഗം പ്രവർത്തിക്കും. ഉപതാഹ്രസ്വം ദ്വിത്വത്തെക്കാൾ മുമ്പ് പ്രവർത്തിക്കും. അന്തരംഗവും ബഹിരംഗവും കണ്ടുപിടിക്കുന്ന ഇങ്ങനെ അല്പാപേക്ഷ അന്തരംഗം, ബഹുപേക്ഷം ബഹിരംഗം. ഇപ്പൊ ദ്വിത്വം എന്ന് പറയുന്നത് ചങ്ങിനെ അപേക്ഷിക്കുന്നുള്ളൂ, അതുകൊണ്ട് അത് അന്തരംഗമാണ്. ഹ്രസ്വം എന്ന് പറയുന്നതിന് ഒരുപാട് നിമിത്തം കൊണ്ട്, അതുകൊണ്ട് അത് ബഹിരംഗമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബഹിരംഗം പ്രവർത്തിക്കും. അങ്ങനെ ബഹിരംഗോ പിപദാ ഹ്രസ്വോ ദ്വിത്വാത് പ്രാഗേവ. അതെന്തുകൊണ്ടാണ്? ഓണേർ ഋതുത്കരണാത് ലിംഗാത്. അത് നമ്മൾ വിശദീകരിക്കും എന്തുകൊണ്ടാണെന്നുള്ള കാര്യം. അത് ഞാപകമാണ്. ഇതിന്റെ പ്രയോജനമാണ് അടുത്ത് പറയുന്നത്. ഏത് ധാതു, ഏത് വൃദ്ധവും ണിച്ചു വന്നു, ഏത് ണിച്ച്, ഏത് ണിച്ച് എന്നിരിക്കുമ്പോൾ ആദ്യം എന്തുവരും? ലുങ്ങ്, തിപ്പ്, ഇകാരം ലോപിച്ചു, ചങ്ങ്, ഏത് നിച്ച്, ചങ്ങ് തീർന്നിരിക്കുമ്പോ എന്ത് വരുന്നു? എന്തായിരുന്നു? നൗ ചങ്ങു ബുദായ ഹ്രസ്വ പ്രകാരം ഏതിന് ഹ്രസ്വമായി എന്ത് വരും? ഈ വരും. ഏധി എന്നുള്ള എന്തായി? ഈ ധി. ഇനി ദ്വിത്വം വരുമ്പോ ഏതിന് ദ്വിത്വം വരും? ധിക്ക്, ദ്വിതീയാകാശ ഭാഗത്ത് രൂപം മനസ്സിൽ കണ്ടോളണം. ധിക്ക് ദ്വിത്വം വരും. അപ്പൊ ഇനി എന്ത് വരും? നേരണ്ടി ഇകാരം ലോപിക്കുമ്പോ ഇവിടെ നോക്കുക. മാ ഭവാൻ ഇതിധത്, മാ ഭവാൻ ഇതിധത്. ഇവിടെ മാ കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ആ നമാങ് യോഗേ മാങ്ങി ലുങ് നമാങ് യോഗേ. ആടജാതിന ആടച്ച ഇവിടെ വന്നിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മാ ഇതിധത്ത്, ഇതിവിടെ കാണിക്കുന്നത് ആദ്യം ദിത്വം വരുന്നതിന്റെ, ആദ്യം ദിത്വം വന്ന എന്താ ദോഷം, ആദ്യം ഹർസവം വന്ന എന്താ ഗുണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഗുണം വരുന്നത് വ്യക്തമാകുന്നത് ആട്ട് വരാത്ത ഭാഗത്താണ്. ആട്ടുവരാത്ത ഭാഗത്തെ ഗുണം വരത്തുള്ളൂ. അതിന്റെ പ്രയോജനം നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ ഏജാദ്യഹോക്കിം അവിടെ എന്തു പറഞ്ഞു? ഏജാദ്യഹോക്കിം എന്തു പറഞ്ഞു? മാ ഭവാൻ പ്രേദിത്തത്. അവിടെ വിശദീകരിച്ച ഒരു തരത്തിലും മനസ്സിലാകത്തില്ല. അപ്പൊ പറഞ്ഞു അതിന് വരുന്ന ഭാഗത്ത് വിശദീകരിക്കാം. അതാണ് ഇവിടെ പറയുന്നത്, ഏജാദോ ഏ ഏജാദോ ഏദധോ. അവിടെ ഒരു മിസ്റ്റിംഗ് ഉണ്ട്, മിസ്റ്റേക്ക് ഏദധോ എന്നാണ്, ഏദാദോ അല്ല. ഏജാദോ ഏദധോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ആ വേണ്ട. ഏദധോ വിധാനാന്ന വൃദ്ധി മാ ഭവാൻ പ്രേദിത. അതാണ് ഇതിന്റെ പ്രയോജനം. എന്നുവെച്ചാൽ അവിടെ വിശദീകരിച്ചാൽ മനസ്സിലാകത്തില്ല, ഇവിടെ വിശദീകരിച്ചാൽ മനസ്സിലാകും. നിച്ചിന് പ്രക്രിയ പഠിച്ചിട്ടുള്ളവർക്ക്. പക്ഷെ ഇവിടെ ഇപ്പൊ വിചാരിച്ചാലും ഇത് മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എല്ലാവരും വായ്പൊളിച്ചിരിക്കുന്നത് എന്താ നടക്കുന്നത്? അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, വെട്ടി പോയിട്ട് ഇതൊക്കെ നോക്കിയിട്ട് വരിക. എന്താണ് മാ ഭഗവാൻ പ്രേദിത്തത്, എത്തിയത് ത്യുട്സു, ഇതും എല്ലായിടത്തും നോക്കിയിട്ട് വന്നാൽ പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് വെറുതെ പറഞ്ഞ സമയം കളയേണ്ട കാര്യമില്ല.